സൂത്രം 18 പരാമർശം ജൈമിനിൽ അചോദനോ ച അപവദതി ഹി. ഇവിടെ ജൈമിനിയുടെ അഭിപ്രായം പറയുകയാണ്, സന്യാസത്തിന് പ്രത്യക്ഷ ശ്രുതിയില്ല എന്ന്. അതസ്സ പ്രത്യക്ഷ ശ്രുതി വിരോധേ സത്യ അനാദരണീയാത്തെ ഭവിഷ്യന്തി. പ്രത്യക്ഷ ശ്രുതിക്ക് വിരോധമായതുകൊണ്ട് യാവജ്ജീവ ശ്രുതി, അതിന് വിരോധമാണ് സന്യാസം. മരണം വരെ കർമ്മം ചെയ്യാൻ പറഞ്ഞിട്ട് സന്യാസം നടക്കും. പ്രത്യക്ഷമായ ശ്രുതിക്ക് വിരോധമായതുകൊണ്ട് അനാദരണീയ ഭവിഷ്യന്തി. അതുകൊണ്ട് സ്മൃതി ആചാരങ്ങളിലൂടെ പ്രസിദ്ധമായത് സ്വീകരിക്കാൻ പറ്റില്ല. ശ്രുതി പ്രമാണം ഇല്ലാതിരിക്കുമ്പം സ്മൃതിയുടെ ആചാരത്തിലൂടെയും സന്യാസത്തെ അംഗീകരിക്കാൻ കഴിയത്തില്ല ജൈമിനിക്ക്. ഇനി സന്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ പറയുന്നു അനധികൃത ദോഷയാവ. ജൈമിനി പറയും അത് അനധികാരികളെ സംബന്ധിച്ച് പറയുക. സന്യാസം അനധികാരി എന്ന് പറയുമ്പോൾ കണ്ണു കാണാത്തവര്, മുടന്തുള്ളവര്, ഇവർക്കെല്ലാം ഈ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സന്യാസം പറഞ്ഞിരിക്കുന്നതെന്ന് ഇത് പൂർവക്ഷി പറയുന്നു ജൈമി. എന്നാലും സന്യാസം സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ്. ഇതിൽ ഇത്രയും ഭാഗം ഭാഷകാരന് സമ്മതമാണ്. അനധികാരിക്ക് സന്യാസമാകാം. എന്നുവെച്ചാൽ അധികാരി വർഗത്തിൽപ്പെട്ട അനധികാരികൾ എന്നോട് മനസ്സിലാക്കണം. അധികാരി വർഗം എന്ന് പറയുമ്പോൾ വേദ അധ്യയനത്തിനുള്ള എല്ലാവർക്കും സന്യാസത്തിന് അധികാരമില്ല. അധികാര ചിന്തയിൽ വരുമ്പോൾ ക്ഷത്രിയ വൈശ്യന്മാർക്ക് സന്യാസത്തിന് അധികാരമില്ല. അവരുടെ കൂട്ടത്തിലേതെങ്കിലും ഭിന്നശേഷിക്കാരനുണ്ടെങ്കിൽ അവർക്കൊന്നും സന്യാസം പറ്റത്തില്ല. പിന്നെ ഭാഷകാരന്റെ അഭിപ്രായത്തിൽ ബ്രാഹ്മണനെ കഴിയും. അതിൽ ഏതെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരാണ് അനധികാരി എന്ന് പറയുന്നു. അവർക്കാകാം, അത് ഭാഷകാരന് സമ്മതം. ജീവിന് പറയുന്നു അങ്ങനെ സന്യാസത്തെ അംഗീകരിക്കുകയാണെങ്കിൽ അത്രക്കാർക്ക് മാത്രമേ പാടുള്ളൂ എന്നാണ്. അപ്പോ ഒരു ഭാഗത്ത് സന്യാസം അത് മുമുക്ഷുവിനും വിവിധിഷുള്ള ആളിനും ജ്ഞാനമുള്ള ആളിനും ഈ പാടുള്ളൂ എന്ന് ഭാഷകാരന്റെ സിദ്ധാന്തമാണ്. വിവിധിഷുള്ള ആളിനും ജ്ഞാനമുള്ള ആളും വിദ്യുതനും രണ്ടു കൂട്ടർക്ക് സന്യാസമാകാം. അതൊന്ന് അങ്ങനെയുള്ള സന്യാസം ബ്രാഹ്മണന് മാത്രമേ പാടുള്ളൂ. രണ്ടാമത്തെ ഇനി ഇത് രണ്ടുമല്ലാതെ അങ്ങനെ സന്യാസം വേണ്ടി വന്നാൽ അത് ഈ പറയുന്ന ഭിന്നശേഷിക്കാരൻ. ഇത്രയും കഴിഞ്ഞാലും ഇത്രയും പേർക്ക് സന്യാസം അനുവദിച്ചാലും ബാക്കിയുള്ളവർക്ക് ക്ഷത്രിയനും വൈശ്യനും സ്ത്രീക്കും ശൂദ്രനും ഒന്നും സന്യാസം പാടില്ല. ഇതാണ് ഭാഷകാരന്റെ സിദ്ധാന്തം. ജീവിനി പറയുന്ന സന്യാസമേ വേണ്ട. ഇനി സന്യാസത്തെക്കുറിച്ചുള്ള ചില വാക്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അനധികാരികളെ സംബന്ധിച്ചിട്ടാണ്. അപ്പൊ ഇതൊക്കെ യോഗ്യതയ്ക്കനുസരിച്ച് തീരുമാനിക്കുക എന്ന് പറയും. അങ്ങനെയാണ് തീരുമാനിച്ചിരുന്ന സന്യാസത്തിന് യോഗ്യതയുണ്ടെങ്കിൽ അവർക്ക് സന്യാസം. അങ്ങനെയാണ് ഇത് തീരുമാനിച്ചിരുന്നെന്ന് പറയും. അപ്പൊ അത് ആധുനിക കാലത്ത് അങ്ങനെയാണ് തീരുമാനിക്കുന്നത്, യോഗ്യതയുണ്ടെങ്കിൽ ആവാം. പക്ഷെ ഭാഷകാരന്റെ അഭിപ്രായത്തിൽ യോഗ്യത എന്ന് പറയുന്നിടത്ത് ജാതി കൂടെ ചേർക്കും. ജാതിയിൽ കൂടി യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ പാടുള്ളൂ എന്നാണ് ഭാഷകാരന്റെ നിലപാട്. നിന്ന് ഗർഹസ്ഥ്യമവി സഹ ഏവോർധരേതോഭി പ്രാമറ്റം യജ്ഞോ അധ്യയനം ദാനം ഇതി പ്രഥമൈതി സത്യം ഏവം തഥാവിതു ഗൃഹസ്ഥം പ്രത്യേക അഗ്നിഹോത്രാദീനി കർമ്മണാം വിധാന ശ്രുതി പ്രസിദ്ധമേവ ഹി തഥാസ്തുത്. അപ്പോ പ്രമാണമില്ല എന്ന് പറഞ്ഞു. ഗാർഹസ്ഥ്യത്തിന് പ്രമാണമുണ്ടോ? പറഞ്ഞു അതുണ്ട്, ശ്രുതി പറയുന്നുണ്ട്. ഗാർഹസ്ഥ്യമഭി സഹ ഏവ ഊർധ്വരേതോഭി പരാമർശം. സന്യാസിമാരെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ ഗാർഹസ്ഥ്യത്തെയും പരാമർശിക്കുന്നുണ്ട്. ഉർദുരേസെന്ന് പറയുന്നത് പരിപ്രാജം. പക്ഷെ ഈ പറയുന്ന അത്രയോ ധർമ്മസ്കന്ധ അവിടെ അതിനോടൊപ്പമല്ല, മാറിയാണ് പറയുന്നത്. ഉർദുരദേശന് ബ്രഹ്മസംസ്ഥോ അവൃന്ദത്വം ഏരി എന്ന് പറയുന്ന ഭാഗത്താണ് സന്യാസിയെ കുറിച്ച് പറയുന്നത്. ആദ്യഭാഗത്തല്ല. ആദ്യഭാഗത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? യജ്ഞോ അധ്യയനം ദാനം ഇതി പ്രഥമ. പ്രഥമെന്ന് വെച്ചാൽ ഒന്ന്, ഒരാശ്രമം, യജ്ഞം, അധ്യയനം, ദാനം. ഇതെന്താണ്? ഇതാണ് ഗർഹസ്ഥ്യം. അത് അംഗീകരിക്കുന്നു, ജൈമിനി അംഗീകരിക്കുന്നു. സത്യമേവം, അത് ശരിയാണ്. ഗർഹസ്ഥ്യത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. തഥാപിത് ഗൃഹസ്ഥം പ്രത്യേവ അഗ്നിഹോത്രാദീനം കർമ്മണം ഇതാണ്. അഗ്നിഹോത്രാദി കർമ്മങ്ങളെല്ലാം ഗൃഹസ്ഥനെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് ശ്രുതി പ്രസിദ്ധമേ ഹി തദസ്തിത്വം. അത് ശ്രുതിയിൽ പ്രസിദ്ധമാണ്, സന്യാസം പോലെയല്ല. യജ്ഞോദാനം തപസ്, യജ്ഞോദാനം അധ്യയനം എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നുണ്ട്. ഗാർഹസ്ഥ്യധർമ്മത്തെ ശ്രുതി പറയുന്നുണ്ട്. അതുകൊണ്ട് അത് സ്വീകരിക്കാവുന്ന ജൈമിനിയുടെ അഭിപ്രായം. തസ്മാ സ്തുത്യർത്ഥേവായം പരാമർശന ചോദനാർത്ഥ. അതുകൊണ്ട് ബ്രഹ്മസംസ്തു അമൃതത്വമേരി എന്നും മറ്റും പറഞ്ഞിരിക്കുന്ന പരിവ്രാജനത്തെ കുറിച്ച് പറയുന്ന വാക്യങ്ങളെല്ലാം കേവലം സ്തുതിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ വിധിയല്ല, അങ്ങനെ ആകാം എന്ന് പറയുകയല്ല. തസ്മാ സ്തുത്യർത്ഥേവായം പരാമർശോ എന്ന ചോദനാർത്ഥം. അഭിച അപവദതി പ്രത്യക്ഷ ശ്രുതിരാശ്രമാന്തരം വീരഹ വേഷ ദേവാനായോ അഗ്നി ഉത്പാസയതേ ആചാര്യായ പ്രിയം ധനം ആഹൃത്യ പ്രജാതന്തും മാ വിവച്ഛേത്സീഹി നപുത്രസ്യ ലോകവസ്തി തസർവേ പശോ വിദുഹു ഇത്യേവ മദ്യ. അത് ജൈമിനിയുടെ അഭിപ്രായം പറയണം. തസ്മാ സ്തുത്യർത്ഥേവായം പരാമർശം എന്ന ചോദനാർത്ഥം. ഇതെല്ലാം സ്തുതിക്ക് വേണ്ടിയിട്ടാണ് പരിവ്രജനത്തെ സൂചിപ്പിക്കുന്ന വാക്യങ്ങൾ. അതുമാത്രമല്ല, വേദം പരിവ്രജനത്തെ നിഷേധിക്കുന്നു. അപിച്ച അബോധതി പ്രത്യക്ഷ ശ്രുതി ആശ്രമാന്തരം. ആശ്രമാന്തരം എന്ന് വെച്ചാൽ പരിവ്രജനം. ശ്രുതി നേരിട്ട് തന്നെ നിഷേധിക്കുന്നു. എങ്ങനെ? വീരഹ വേഷ ദേവാനാം യോ അഗ്നി ഉദ്വാസയതേ. യഹ ദേവാനാം അഗ്നി ഉദ്വാസയതേ, ആരാണോ തൻ്റെ വീട്ടിൽ ദേവകർമ്മത്തിന് വേണ്ടി അഗ്നിയെ ജ്വലിപ്പിച്ചിട്ട് അതിനെ കെടുത്തിക്കളയുന്നത്, ഉദ്വാസനം ചെയ്യുക, കെടുത്തിക്കളയും. അപ്പോൾ ഇനി എനിക്ക് അഗ്നിഹോത്രമൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചതിനെ ഇല്ലാതാക്കുന്നു. ദേവന്മാർക്ക് വേണ്ടിയാണ് അത് ജ്വലിപ്പിച്ചത്, ഇനി ദേവന്മാർക്ക് വേണ്ടി ഒരു കർമ്മവും വേണ്ട എന്ന് പറഞ്ഞ ആരാണോ അഗ്നിയെ കെടുത്തിക്കളയുന്നത്, വിരഹ അവൻ പുത്രഘാതിയാണ്. പുത്രഘാതി എന്ന് വെച്ചാൽ അവൻ്റെ പരമ്പരയ്ക്കൂടി അവൻ ദോഷം ചെയ്യുകയാണ്. അത് അങ്ങനെ പറയാൻ കാരണം, ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ച് അഗ്നിയെ സംരക്ഷിച്ച് ഈ കർമ്മങ്ങളൊക്കെ ചെയ്താലേ അവന് നല്ല പുത്രന്മാരുണ്ടാകും. ആ പുത്രനുണ്ടായാൽ മാത്രമേ പിന്നീട് അവന് വേണ്ടി മരിച്ചതിന് ശേഷവും കർമ്മങ്ങൾ ചെയ്യത്തുള്ളൂ, അവനെ അധികാരമുള്ളൂ, പുത്രിക്ക് അധികാരമില്ല. ഈ അഗ്നിയെ കെടുത്തിക്കളഞ്ഞാൽ അവൻ വൈദികമായ ധർമ്മം ആചരിച്ചില്ലെങ്കിൽ, അതാണ് വൈദിക ധർമ്മം, അവന് പിന്നെ പുത്രന്മാരുണ്ടാകത്തില്ല, ഉണ്ടായാലെല്ലാം പുത്രിമാരായി പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അവന് നരകത്തിൽ നിന്ന് രക്ഷയില്ല. അതുകൊണ്ട് പറയുന്നു, ഒരിക്കലും അഗ്നിയെ കെടുത്തരുത്, അഗ്നിയെ സംരക്ഷിക്കും. അഗ്നിരക്ഷ വൈദികന്റെ ധർമ്മമാണ്. വർഷകാലത്തും അഗ്നിയോടെ സൂക്ഷിച്ചിട്ട് അവിടെ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു. ഇതെല്ലാം വേദത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നെ ആചാര്യയായ പ്രിയം ധനം ആഹൃത്യ പ്രജാതന്തു മാ വിവച്ഛേത്സി. ഗുരുകുലത്തിലെ അധ്യയനം, വേദാധ്യയനം പൂർത്തിയാക്കി ആചാര്യയെ പ്രിയം ധനം ആകൃത്തി, ആചാര്യന് വേണ്ട ആവശ്യമുള്ള ധനം എല്ലാം കൊണ്ടുവന്ന് ദക്ഷിണയായി സമർപ്പിച്ച് അതുവരെ അധ്യയനം ചെയ്തതിൻ്റെ പ്രതിഫലമായി അതെല്ലാം സമർപ്പിച്ചിട്ട് പിന്നീട് നേരെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകണം. അതുകൊണ്ടാണ് പറയുന്നത് പ്രജാതന്തും പ്രജാസന്തതി, പ്രജാപരമ്പരയെ തന്റെ വംശത്തെ നശിപ്പിക്കരുത്, മാ വ്യവച്ഛേസ്യഹി, അതിനെ വിച്ഛേദിക്കരുത്. വ്യവച്ഛേസ്യഹി ഏതിന്റെ കാരണം? പല അഭിപ്രായം. സീഹി ലോട്ട് ലുങ്ങ് ഏതെങ്കിലും ഒരഭിപ്രായത്തിൽ വരട്ടെ. അത്യുഷ ഏകോചനം അതിനെ ആ പ്രജാപരമ്പരയെ നശിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ സമാവർത്തനം കഴിഞ്ഞാൽ പോയി ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കണം. അതും വേദത്തിൽ തന്നെ പറയുന്നു, നപുത്രസ്യ ലോകോ അസ്തി ഇതി തസ്സർവേ പശോവി. ഇതും പറയുന്നുണ്ട്, അപുത്രന് പുത്രനില്ലാത്തവൻ അവനാണ് അപുത്രൻ. അവന് ലോകമില്ല, അവന് പരലോകങ്ങളൊന്നുമില്ല. എന്തുകൊണ്ട് പുത്രനില്ലാത്തവന് പരലോകമില്ലാത്ത എന്താ? എന്തുകൊണ്ടാണ്? ആ മരണശേഷം അവന് വേണ്ടി ഒന്നും ചെയ്യാൻ ആരുമില്ല ഇവിടെ കർമ്മം ചെയ്യാൻ. അപ്പോ അവന് ഇഹഗതിയും പരഗതിയുമില്ല. ഈ ലോകവുമില്ല അവന്, പരലോകവുമില്ല. തസർവേ പശു ഇതു, അതുകൊണ്ട് എല്ലാം വെറും മൃഗങ്ങളാണ്. പുത്രനില്ലാത്തവരെല്ലാം മൃഗങ്ങളാണ്. ബ്രഹ്മചര്യം പൂർത്തിയാക്കി പോയി ഗൃഹസ്ഥധർമ്മം സ്വീകരിക്കാത്ത എല്ലാം പശു എന്ന് വെച്ചാൽ മൃഗമാണ്, മൃഗങ്ങളാണ്. എന്ന് വെച്ചാൽ എന്തുകൊണ്ടങ്ങനെ പറയുന്നു? അവരും കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല, അവർക്കും പരലോകമില്ല. കർമ്മം ചെയ്തില്ലെങ്കിൽ പരലോകമില്ല, മൃഗങ്ങൾക്ക് പരലോകമില്ല, ഇഹലോകം മാത്രമേ ഉള്ളൂ. അതുപോലെ ആയിപ്പോ. അതുകൊണ്ട് ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കുക തന്നെ വേണം എന്നാണ്. അങ്ങനെ സന്യാസത്തെ നിഷേധിച്ചിട്ടുണ്ട് ജൈമിനിയുടെ അഭിപ്രായം. തഥാ ഏച ഇമേ അരണ്യേ ശ്രദ്ധ തപസ്തേ തപശ്രദ്ധേ ഉപവസന്തി അരണ്യേ ഇതി ച ദേവയാൻ ഉപദേശോ നാശ്രമാന്തര ഉപദേശ. ജൈമിനിയുടെ അഭിപ്രായമാണ് ഇതും. അവിടെ ചാന്തോകീത്തിൽ തന്നെ പറഞ്ഞു, എന്താണ് അരണ്യത്തിൽ ശ്രദ്ധ തപസ്സുകളോടുകൂടി ഓരോ ഉപാസനകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, അവർ വാനപ്രസ്ഥന്മാരാണെന്ന് ഭാഷ്യകാരന്റെ അഭിപ്രായം. പറയുന്നു അതൊന്നും ഒരു പ്രത്യേകിച്ച് ആശ്രമമൊന്നുമല്ല. തപശ്രദ്ധേഹി ഉപവസന്തി അരണ്യ, ഇതും പരിവ്രാജകന്മാരല്ല. ഭാഷ്യകാരനും അവനോട് യോജിക്കുന്നുണ്ട്, പരിവ്രാജകനല്ല, വാനപ്രസ്ഥമാണ്. കാരണം പരിവ്രാജകനാണെങ്കിൽ പരിവ്രാജകന് തപസ്സില്ല. ഇവിടെ കൃഷ്ണൻ ചാന്ദ്രായണം തുടങ്ങിയ കഠിനമായ വ്രതങ്ങളാണ് അനുഷ്ഠിക്കുന്നത്. അതൊന്നും പരിവ്രാജകന് ഇല്ല എന്ന് ഭാഷകാരം പറയുന്നു. പിന്നെ പരിവ്രാജകന് എന്ത് വ്രതമാണ് ഉള്ളത്? തപസ്സില്ലെങ്കിൽ എന്താണ്? ഒന്നുമില്ലേ? സമതമാതിയുണ്ട്, അത് വിധിച്ചതല്ല. മുമ്പ് തന്നെ ശീലിച്ചത് തുടരുന്നു. അമാനിത്വം, അദമ്പിത്വം തുടങ്ങിയ ഗുണങ്ങളെല്ലാം അത് തുടർന്നു പോകും. അതല്ലാതെ ഇത് അങ്ങനെയല്ല, ഇത് വിധിച്ചിരിക്കുകയാണ്. അവിടെ കൃഷ്ണൻ ചാന്ദ്രായണം സ്മൃതികളിൽ വിധിച്ചിരിക്കുകയാണ്. സ്മാർത്ഥമാണത്. ഇതൊക്കെ ചെയ്യുന്ന ആളാണ്. അതൊക്കെ ഒരു എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഒരു ഭരത്വ ഉദ്ദേശിച്ച്. കാരണം അത് പറഞ്ഞിരിക്കുന്നു, അത് ചെയ്തു കഴിഞ്ഞാൽ ദേവയാന ഉപദേശം, ദേവയാ അതിനു വേണ്ടിയിട്ടാണല്ലോ വെറുതെ ചെയ്യുന്നത്. വെറുതെ കാട്ടിപ്പോയി ഇതൊക്കെ ചെയ്യാൻ ആർക്കും എന്താ വട്ടുണ്ടോ? അതല്ല, വിധിച്ചിരിക്കുന്നു ഇത് ചെയ്താൽ ഇന്ന ഫലം, അതിനു വേണ്ടി അത് ചെയ്യുന്നു. അവിടെയും പരിവ്രജനമല്ല, ആശ്രമാന്തര ഉപദേശ, അതും പരിവ്രജനമല്ല. ഈ കാര്യത്തോട് ഭാഷ്യക്കാരന് യോജിക്കുന്നു, അത് വനപ്രസ്ഥമാണ്, മറിച്ച് സന്യാസം അല്ല. ഭാഷ്യക്കാരൻ വിവക്ഷിക്കുന്ന സന്യാസം എന്താണെന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാകും. അത് നടപ്പുള്ളതാണെങ്കിലും അല്ലെങ്കിലും ആ പറയുന്നു. സന്ദിഗ്ധം ച ആശ്രമാന്തര വിധാനം തപയേവ ദ്വിതീയ ഐത്യവും മനുഷ്യ പറയുന്നു. ഈ തപയേവ ദ്വിതീയ ചന്ദുകെത്തി പറഞ്ഞാണ് ധർമ്മസ്കന്ധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട്. അത് ഭാഷകാരം വ്യാഖ്യാനിക്കുന്നത് വനപ്രസ്ഥനെ കുറിച്ചാണ്. ഇത് പരിവ്രജനമാണെന്നിങ്ങനെ ഉറപ്പിക്കുന്നു, സന്ദേഹമുണ്ട്. അതെന്തായാലും പരിവ്രജനമാണെന്ന് തീരുമാനിക്കാൻ കഴിയത്തില്ല. ജൈമിനി പറയുന്നു, സന്ദിഗ്ധം ച ആശ്രമാന്തര അഭിധാനം, ആശ്രമാന്തരത്തെ കുറിച്ച് പറയും. പ്രഥമാന്ന് പറഞ്ഞിട്ട് പിന്നെ ദ്വിതീയ എന്ന് പറഞ്ഞു. തപേവ ദ്വിതീയ, ഇത് പരിവ്രജനമാണോ എന്ന് സന്ദേഹം. തഥാ ഏതമേവ പ്രവ്രാജനോ ലോകമിച്ഛന്ത പ്രവർജന്തി ഇതി ലോകസംസ്ഥവോ എന്ന പാരിപ്രാജ്യം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതമേവ പ്രവ്രാജനോ ലോകമിച്ഛന്ത പ്രവർജന്തി, പരിവ്രാജകന്മാരുടെ ലോകത്തെ ആഗ്രഹിക്കുന്നവർ സന്യസിക്കുന്നു. പറയുന്നു അത് ലോകസ്തുതിയാണ്, അല്ല സന്യാസത്തെ കുറിച്ച് പറയുന്നതല്ല. ലോകസംസ്ഥവും അർത്ഥവാദം, അങ്ങനെയുള്ള ലോകങ്ങളുണ്ട്, സൂര്യലോകം, ആദിത്യലോകവും മറ്റും. പരിവ്രാജകന്മാരൊക്കെ ഇവിടെ എത്തിച്ചേരും, ഉപാസന ചെയ്യുന്നവർ. അങ്ങനെ ആ ലോകത്തെ സ്തുതിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അല്ലാതെ ഇവിടെ ഭാഷ്യകാലം പറയുന്ന തരത്തിലുള്ള പരിവ്രാജ്യ വിധിയല്ല, സ്തുതി ആണെന്നാണ്. അപ്പൊ ജൈവിന് ഒരു തരത്തിലും പരിവ്രജനത്തെ അംഗീകരിക്കുന്നില്ല. ഇനി അംഗീകരിച്ചാൽ തന്നെ അത് ഭാഷ്യകാലം പറയുന്ന പരിവ്രജനമല്ല, ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്മാർത്ഥമായ പരിവ്രജനമാണ്. കർമ്മം അല്ലെങ്കിൽ ഉപാസന എന്തെങ്കിലും വേണം, അതില്ലാതെ ഒരാള് ജീവിക്കാൻ പാടില്ല, അതിനധികാരിയായിട്ടുള്ള ആള്. ഇതാണ് ജൈമിനിയുടെ നിർബന്ധം. ഭാഷ്യകാരൻ അങ്ങനെയല്ല, കർമ്മമോ ഉപാസനയോ പാടില്ല പരിവ്രാജകന്. രണ്ടുപേരും രണ്ടു കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് പരിവ്രജനത്തെ കുറിച്ച് എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം സ്തുതിയാണ്, ലോകസ്തുതിയാണ്. ചോദിക്കുന്നു, ബ്രഹ്മചര്യാദയ പ്രവ്രജേ ഇനി വിസ്പഷ്ടം ഇതം പ്രത്യക്ഷം പാരിവ്രാജ്യ വിധാനം ജാപാലാന. ജാപാലശ്രുതിയിൽ വളരെ സ്പഷ്ടമായി പറയുന്നു, ബ്രഹ്മചര്യാദേവ പ്രവ്രജേത്, അതോ സത്യമേവ ഏതത്, സത്യം ഏവ ഏവം ഏതത് അനപേക്ഷത്വം ഏതാം ശ്രുതി വയം വിചാരേ ദൃഷ്ടം. ഇവിടെ ഭാഷ്യകാരന്റെ ഒരു സമാധാനം ഇരുട്ടുന്നതുവരെ വെള്ളം കോരിയിട്ട് അവസാനം കുടമിട്ടുടച്ചെന്ന് പറഞ്ഞ പോലെ, ഇങ്ങനെ ഒരു ശ്രുതി ഉണ്ടെങ്കിൽ ബ്രഹ്മചര്യാദേവ പ്രവൃജയ എന്ന് പറയുന്ന ഒരു ശ്രുതി അംഗീകരിക്കുകയും അത് അർത്ഥവാദമല്ല എന്ന് പറയുകയും ചെയ്താൽ പിന്നെ ഈ ചർച്ചയുടെ ആവശ്യമില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ ഭാഷ്യകാരൻ പറയുന്നത് ഈ ഒരു ശ്രുതിയെ പരിഗണിക്കാതെയാണ് ഇതുവരെ ചർച്ച ചെയ്തത്. അതെന്ത് ചർച്ചയാ? ജൈവിനി അത്രയും ഇമ്പോർട്ടൻ്റാണ്. ഈ ഒരു ശ്രുതി എന്താണ്? ബാക്കിയുള്ള എല്ലാ ശ്രുതിയും കാണുന്നു, ഈ ശ്രുതിയെ കാണാതെ ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അങ്ങനെ പറയുന്നതിനൊരർത്ഥമുണ്ട്. കാരണം ഇതിനടുത്തും അപ്പുറവും ഇപ്പുറമുള്ള എല്ലാ ശ്രുതികളും കാണുന്നു, ഇതിനെ പരിഗണിക്കാതെ ചർച്ച ചെയ്തെന്ന് പറഞ്ഞാൽ ബ്രഹ്മസൂത്രം എന്ന് പറയുന്നതിന് ശ്രുതി ആശ്രയിച്ചുള്ള ചർച്ചയാണ്. അപ്പോൾ പരിവേദനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ പരിവേദനത്തെ സംബന്ധിച്ചുള്ള ശ്രുതിയെല്ലാം ആശ്രയിച്ചിട്ടാണ് ചർച്ച. പിന്നെ ഈ ഒരു ശ്രുതി ഒഴികെ ബാക്കിയെല്ലാ എല്ലാ ശ്രുതിയും ആശ്രയിച്ചാണ് ചർച്ചയെന്ന് പറയുന്നതിന് യാതൊരു യുക്തിയില്ല, ഒരു സംഗത്യം ചേർച്ചയില്ല. പിന്നെ വേണമെങ്കിൽ പറയാം എന്താണ് ശരി, അങ്ങനെ ആ ശ്രുതി ഇവിടെ വേണമെങ്കിൽ ജൈമിനിക്ക് പറയാം, ആ ശ്രുതി ഞങ്ങൾ അർത്ഥവാദമായി സ്വീകരിക്കുന്നു, പ്രശ്നം തീർന്നു. അത് വേറെയും പലയിടത്തും വന്നല്ലോ, അതുപോലുള്ള വിധികൾ പല ഭാഗത്തും വന്നു. അങ്ങനെ വരുന്നില്ല, അതിപ്പോ ഈ അർത്ഥവാദ ഭാഗങ്ങളിലെല്ലാം അങ്ങനെ വിധി എന്ന് പറയുന്ന വിധിവാക്യങ്ങൾ ധാരാളമുണ്ട്. ഇത് മാത്രമല്ല, അങ്ങനെ ഉള്ളതിനൊക്കെ എന്താ പറയുന്നത്? അത് വിധിയല്ല, അത് വിധി ഛായ, വിധി പോലെയാണ് എന്നുള്ളതൊക്കെ അർത്ഥവാദമാണ്. ഇങ്ങനെ ഒരു ശ്രുതിയെ പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ ഇതുവരെ പറഞ്ഞു വന്നത് അവസാനം പറയുന്നതുമായിട്ട് ചേർച്ചയില്ലാതെ വരുന്നു. സൂത്രം എന്ന് പറയുന്നത് ശ്രുതികളെ ആശ്രയിച്ചിട്ടാണ് ചർച്ച. അവിടെ കൊണ്ടുവരാമെന്നുള്ള എല്ലാ ശ്രുതിയും കൊണ്ടുവന്നു. പരിപ്രകാരത്തെ സംബന്ധിച്ചുള്ള ശ്രുതി എല്ലാം അർത്ഥവാദമാണ് മുക്കി എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായും പറയുന്നത്. പിന്നെ ഒരു ശ്രുതി മാത്രം പരിഗണിച്ചില്ല എന്ന് പറഞ്ഞാൽ അതും അർത്ഥവാദമാണെന്ന് പറഞ്ഞാൽ പ്രശ്നം തീരും. ഈ ശ്രുതിയെ പരിഗണിക്കാതെ ഇതുവരെ ചർച്ച ചെയ്തതെന്ന് പറയുമ്പോൾ അത് വരുന്നത് ഒരു പൊരുത്തക്കേടാണ്, ഇതുവരെ പറഞ്ഞു വന്നതുമായിട്ടുള്ള ഒരു പൊരുത്തക്കേട്. ആ ശ്രുതി അംഗീകരിക്കുക, അതിനെ അർത്ഥവാദമായി സ്വീകരിക്കുക, എന്താ പ്രശ്നം? അതിനെന്തോ പ്രശ്നം ഉള്ളതുകൊണ്ടല്ലേ ഇവിടെ ഭാഷകാരൻ ഇങ്ങനെ തന്നെ സമാധാനം പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കില്ല ഇങ്ങനെ സമാധാനം പറഞ്ഞത്? അനപേക്ഷ അത് എന്ത് പ്രശ്നമെന്ന് പറഞ്ഞാൽ മതി. എന്താ പ്രശ്നം? അത് പറയുന്നു എന്തുകൊണ്ട് പറ്റില്ല? ബാക്കി എത്രയോ ശ്രുതികളുണ്ട്, ബാക്കിയുള്ള എല്ലാ ശ്രുതികളെയും അർത്ഥവാദമായി സ്വീകരിക്കാമെങ്കിൽ ഇതിനു മാത്രം എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? അല്ല, വിധിയാണെന്നാണ് സിദ്ധാന്തി പറയുന്നത്. സിദ്ധാന്തി വിധിയായിട്ടാ പറയുന്നത്. ഇപ്പൊ ബ്രഹ്മസംസ്ഥോ അമൃതത്വമേതി, അതും വിധിയാണ് ഭാഷകാരൻ. പിന്നെ ലോകമിച്ഛന്ത പ്രവർജന്തി, അതും വിധിയാണ്. ഇതെല്ലാം വിധിയാണ് സിദ്ധാന്തത്തിൽ. എന്താ പൊതുവെ അതിനെ വിധിയായിട്ട് സ്വീകരിക്കുമ്പോൾ എല്ലാം വിധിയാണ്. ഇതൊക്കെ വിധി, പരിവ്രജന വിധിയാണ് എല്ലാം. പരിവ്രാജ്യു വിധീയത്തെ എന്നും ഭാഷ്യകാരൻ പറഞ്ഞിട്ടുണ്ട്. പരിവ്രജനത്തെ ഇതൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ബൃഹദാരണ്യ പരിവ്രജനം വിധിക്കുകയാണ്. അത് വിധിക്കുക എന്ന് വെച്ചാൽ ഇതാണ്, അവിടെ വിധി എന്നുള്ള വാക്കുപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. വിധി എന്ന് പറഞ്ഞാൽ അത് പ്രാപ്തമായതാണ്, അതിനെ പറയുന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. പക്ഷെ വിധി എന്ന് ഭാഷകാരനും പറയും, അതൊക്കെ വിധിയാണ് എന്ന് പറയും. സാങ്കേതികമായ വിധിയല്ല, ഒരാൾക്കത് പ്രാപ്തമാകുന്നു, അതിനെ അംഗീകരിക്കുന്നു എന്നുള്ള രീതി. അങ്ങനെ ഇത് ഈ വാക്യങ്ങളെല്ലാം വിധിയാണ്. അതിന് ഭാഷകാരന് അഭിപ്രായ വ്യത്യാസമില്ല. പൂർവക്ഷി ചർച്ച ചെയ്തപ്പോ ഈ വാക്യങ്ങളെല്ലാം എടുത്തിട്ടുള്ള ഇതെല്ലാം അർത്ഥവാദമാണ്. പിന്നെ പല അർത്ഥവാദമാകുന്നതിന് യുക്തി പറഞ്ഞു എന്താണ്, പരിവ്രജനം പാടില്ല, നരകത്തിപ്പോവും, ഇതെല്ലാം പറഞ്ഞു. അങ്ങനെ പറയുന്നിടത്ത് ഈ ഒരു വാക്യം കൂടെ കൂട്ടിച്ചേർത്താൽ എന്താ ദോഷം? ഇതും അതും അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടാണ്, അതിനടുത്ത് വരുന്നുമാണ്. അപ്പോൾ ഈ പറയുന്നതിന് ഇതുവരെ പറഞ്ഞതുമായിട്ടൊരു ബന്ധമില്ലാതെ ഒരു ബന്ധവും കണ്ടെത്താൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അതിനെ കൂടെ ഉൾപ്പെടുത്തിയാൽ എന്താ കുഴപ്പം? അങ്ങനെ അതിന് അവിടെ പ്രത്യേകമുണ്ട്, ബ്രഹ്മസംസ്വാമൃതത്വമേത്, ഇതാണ് പരിവ്രജനം. അല്ല, അത് മൂന്നെണ്ണം അവിടെ കഴിഞ്ഞു, അത് മൂന്നും പരിവ്രജനമല്ല. ഒന്ന് ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, നൈഷ്ഠികൻ, ഇത് മൂന്നും പരിവ്രജനമല്ല ഭാഷകാരന്റെ വ്യാഖ്യാനം അനുസരിച്ച്. പിന്നെ പരിവ്രജനം എവിടെയാണ്? ബ്രഹ്മസംസ്ഥം, അമൃതത്വം, ഇതിനെക്കുറിച്ച് ഇനി വിശദമായി ചർച്ച ചെയ്യും. അത് പരിവ്രജനമാണെന്ന് ഭാഷകാരൻ ഉപനിഷത്തിലും വ്യാഖ്യാനിച്ച് ഇവിടെയും വ്യാഖ്യാനിക്കും. ഭാഷകാരനെ സംബന്ധിച്ച് പരിവ്രജനം അത് സിദ്ധാന്തത്തിലെ ഒരു പ്രശ്നമില്ല. ജൈമിനി ഈ വാക്യങ്ങൾ എങ്ങനെ കാണുമെന്നാണ്. എന്നു പറയേണ്ടി വരും. കാരണം ജൈമിനി പറയുന്നത് എന്റെ സാരം എന്താണ്? ഇവിടെ സന്യാസത്തെ കുറിച്ച് പറയുന്നത് അതൊക്കെ അർത്ഥവാദമെന്നാണ്. അതെ, അപ്പൊ അതിൽ ഒരു വാക്യം ജൈമിനി കാണാതെ അർത്ഥവാദം എന്ന് പറഞ്ഞു എന്ന് എങ്ങനെ പറയാൻ പറ്റും? അതിനെ പരിഗണിക്കാതെ പറഞ്ഞു. അല്ല, ചേർച്ച ആർക്കെങ്കിലും ചേർച്ച കണ്ടുപിടിക്കാമെങ്കിൽ നല്ലതാ. ഇപ്പൊ ഇത് വായിച്ചു നോക്കിയിട്ട് അവിടെ ചേർച്ച വരുന്നില്ല. എങ്ങനെ? ഭാഷകാരൻ ഉന്നയിച്ചത് ശരി, പക്ഷെ അതിനുവേണ്ടി പറഞ്ഞ യുക്തി ഇതാണ്, ഇതിനെ പരിഗണിക്കാതെയാണ് ഇതുവരെ ചർച്ച ചെയ്തത്. എന്തുകൊണ്ട് പരിഗണിച്ചില്ല? ജൈമിനിക്ക് അറിയത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ജൈമിന് പറയുന്ന ആശയവും ഇതുമായിട്ട് വല്ല വിരോധവും വരുന്നുണ്ടോ? ഇതിനെ പരിഗണിച്ചാലും ജൈമിനിക്ക് ദോഷമില്ലല്ലോ. എന്തുകൊണ്ട്? ഇതൊക്കെ അർത്ഥവാദമാണ്. പരിഗണിച്ചാൽ എന്താ കുഴപ്പം? അപ്പോ അത് സ്പഷ്ടമാണെന്ന് പറയുന്നത് ആർക്ക്? ഭാഷ്യകാരനെ സംബന്ധിച്ചാണ് സ്പഷ്ടം. ബ്രഹ്മചര്യാദേവ പ്രപ്രചയത്, ഭാഷ്യകാരനെ സംബന്ധിച്ച് അത് സ്പഷ്ടമാണ്. ജൈമിനിക്ക് എങ്ങനെ അത് സ്പഷ്ടമാവും? ജൈമിനിയെ സംബന്ധിച്ച് എല്ലാം അർത്ഥവാദമാണെങ്കിൽ ഇതും അർത്ഥവാദം തന്നെ. സിദ്ധാന്തിയെ സംബന്ധിച്ച് സ്പഷ്ടമാണ് ആ വിധി. എന്താണ് സ്പഷ്ടമാണ്? സിദ്ധാന്തിയെ സംബന്ധിച്ച് ഇതെല്ലാം സ്പഷ്ടമാണ്. പരിവ്രജനമുണ്ട്, ഗൃഹാത്വാ വനാത്വാ ഇങ്ങനെയൊക്കെ പറയുന്നിടത്തെല്ലാം വളരെ സ്പഷ്ടമാണ്. പിന്നെ ഇത് അംഗീകരിക്കാത്തവര് ജൈമിനി. ജൈമിനി വേറെ ഒന്നും അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇതും അംഗീകരിക്കത്തില്ല. പിന്നെ ഇതിനെ പരിഗണിക്കാതെ ചർച്ച ചെയ്തൊന്നും പറഞ്ഞിട്ട് എന്താ പ്രയോജനം എന്നുള്ളതാണ്. അതിന് ഭാഷകാരം കൂടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, നിസ്പഷ്ടം പ്രത്യക്ഷം പാരിപ്രാജ്യം. ഇവിടെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു, പ്രത്യക്ഷമായി പറഞ്ഞിരിക്കുന്നു പാരിപ്രാജ്യത്തെ. അത് സ്പഷ്ടവും പ്രത്യക്ഷമായിരിക്കുന്ന ആർക്കാണോ? സിദ്ധാന്തിക്കും. അർത്ഥവാദമായി സ്വീകരിക്കുന്ന ആളെങ്ങനെ ഇത് സ്പഷ്ടമാകുന്നു? അതാണ് ഭാഷ്യകാരൻ ഉദ്ദേശിക്കുന്നു. എങ്ങനെ പരിവ്രജയെ എന്ന് പറഞ്ഞിരിക്കുന്നു, പരിവ്രജയെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അതാണ് ഭാഷ്യകാരൻ പറയുന്നത് വിസ്പഷ്ടം. ആയിക്കോട്ടെ, പരിവ്രജയെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഇതുപോലെയുള്ള മറ്റ് ശ്രുതികളെ പരിഗണിച്ചപ്പോ ഇതിനെ കൂടെ പരിഗണിച്ച് അതിന്റെ കൂട്ടത്തിൽ ചേർത്ത ആ പ്രശ്നം തീരുകയാണ്. അതിപ്പോ എന്താണോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെയൊക്കെ ഭാഷകാരെ സ്വീകരിക്കുന്ന എങ്ങനെ? പ്രവ്രജന്ന് പറയുന്നത് നേരിട്ട് പറഞ്ഞിരിക്കുന്നു വിധി. ഭാഷ്യകാരനെ സംബന്ധിച്ച് അങ്ങനെ സ്വീകരിക്കാം, കുഴപ്പമില്ല. അതുകൊണ്ട് ഇവിടെ വിസ്പഷ്ടവും മറ്റിടത്തെല്ലാം അത് ജൈമിനിക്ക് എങ്ങനെ ശരിയാകും എന്നാണോ? ഭാഷ്യകാരനെ സംബന്ധിച്ച് അത് ശരിയാവും. എന്താണോ നേരിട്ട് വിധിച്ചിരിക്കുന്നു, ഭാഷ്യകാരൻ പറയുന്ന യുക്തി തന്നെയാണ് തന്റെ സിദ്ധാന്ത പക്ഷത്ത്. പക്ഷെ ജൈമിനി പരിഗണിച്ചില്ല എന്ന് പറയുന്നതിന് എന്താ യുക്തി എന്നുള്ളതാണ്. ജൈമിനിക്ക് എന്താ പരിഗണിക്കുന്നതിന് തടസ്സം? ജൈമിനിയെ സംബന്ധിച്ച് ഇത് പരിഗണിക്കുന്നതിന് തടസ്സമുണ്ട്. ജൈമിനിക്ക് ഇതിനെയും പറയാം അർത്ഥവാദമാണ്. അനുപക്ഷന്തു ഏതാം ശ്രുതി അയം വിചാര, അയം വിചാരം എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള വിചാരങ്ങളെല്ലാം ഈ ശ്രുതിയെ പരിഗണിക്കാതെയാണ് എന്ന് പറയുന്നത് ജൈമിനിയന്മാരെങ്ങനെ അംഗീകരിക്കും എന്നുള്ളതാണ് അവരുടെ പക്ഷം. അങ്ങനെ പറയാൻ പറ്റുമോ? ശ്രുതി ഉള്ളതിന് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലാതെ അത് ഉണ്ടെങ്കിലും അതിന് കൃത്വാചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെങ്കിലും ഇല്ലാന്ന് വിചാരിക്കുക, അതിനാണ് കൃത്വാചിന്ത എന്ന് പറയുന്നത്. നാസ്തിയിതി കൃത്വ, ഒരു സാധനം ഉണ്ട് ഉണ്ടെങ്കിലും ഇല്ല, കണ്ണടക്കുക ഇല്ലാന്ന് വിചാരിച്ചിട്ട് ചിന്തിക്കുക, അതാണ് കൃത്വാചിന്ത. മനഃപൂർവ്വം ചെയ്യുക എന്ന് പറയുന്നത് അത് തന്നെ. ഇതുണ്ട് ഉള്ളതിന് ഇല്ലാന്ന് വിചാരിച്ചാൽ ഇല്ലാതാവും, മനഃപൂർവ്വം അങ്ങനെ വിചാരിക്കാൻ പറ്റും. അതാണ് അതിന് എന്ന് വെച്ചാൽ അതിനൊരു സമാധാനം വ്യാഖ്യാതം കണ്ടെത്തിയിരിക്കുന്ന അതാണ്. ഇത് കൃത്വാചിന്തയാണ്. അങ്ങനെ ഒരു ശ്രുതി ഉണ്ട്, പക്ഷെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് ചർച്ച ചെയ്തത്. അതങ്ങനെ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റും. അത് കണ്ടില്ല എന്നെങ്ങനെ നടിക്കുന്നത്? ശ്രുതിയിലെടുത്താണോ ഈ കള്ളത്തരങ്ങളത്? അത് യോജിക്കുന്ന കാര്യമാണ്. അത് ന്യായനിർണയത്തിന് അത് പറയുന്നുണ്ട്. പൂർവപക്ഷ സിദ്ധിരീത്യ സംഖ്യ നാസ്തീതം വിധാനം ഇതി കൃത്വാ ചിന്ത അവിടെയും പറയുന്നു. ഇങ്ങനെ ഒരു വിധിയെ ഇല്ല എന്ന് കരുതി ചിന്തിച്ചെന്ന്, അതെങ്ങനെയാ ഇല്ല എന്ന് കരുതുന്നത്? അങ്ങനെ ഒരു വിധി ഉള്ള അങ്ങനെ ഒരു സമാധാനം പറയും. എന്ന് വെച്ചാൽ അതിനൊരു യുക്തി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു വ്യാഖ്യാനം. ഇതെല്ലാവരും അതേ വ്യാഖ്യാനം തന്നെയാണ് പറയുന്നത്. അധികരണം ആരംഭം ആക്ഷിപ്പിയ നാസ്തി പ്രത്യക്ഷ ഭോജനം ഇതി കൃത്വാ ചിന്തയും. ഇങ്ങനെ ഒരു ശ്രുതിയെ ഇല്ലെന്നുള്ള ധാരണ കണ്ണടച്ചുകൊണ്ട് ഇതുവരെ ചർച്ച നടത്തി എന്നാണ് പറയുന്നതിന് താല്പര്യം. കണ്ണടച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യം തോന്നുന്നു. അല്ലെങ്കിൽ ആ ശ്രുതി കൊണ്ടുവന്നിട്ട് അതിൽ ദോഷമാണ് എന്താണ് ഗുണം എന്നാണ് പറയുന്നതെങ്കിൽ ശരി. ഇവിടെ ഭാഷകാരൻ പറഞ്ഞതിനൊരു സമാനം കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. കണ്ണടച്ച് വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് കണ്ണടച്ച് വ്യാഖ്യാനിച്ച എങ്ങനെ ശരിയാവും? ഇനി ഇതുവരെ പൂർവപക്ഷത്തിനടുത്ത് ബാദരായണൻ, ഇവിടെ പൂർവപക്ഷി ജൈമിനി, സിദ്ധാന്തി ബാദരായണനുമാണ്. ഇവിടെയും അത് തന്നെ അനിഷ്ഠേയം ആശ്രമാന്തരം ബാദരായണ ആചാര്യവും മന്യത്തെ പരിവ്രജനം പരിവ്രാജ്യം അങ്ങനെ ഒന്ന് അംഗീകരിച്ച് മതിയാവൂ എന്നാണ് ആര് പറയുന്നത്? ബാദരായണൻ. അനിഷ്ഠയും ആശ്രമാന്തരം ബാദരായണ ചെറിയ മല്യത്തെ. എന്തുകൊണ്ട് വേദശ്രവണ ബാദരായണൻ പറയുന്നു? വേദത്തിൽ സ്പഷ്ടമായി ഉണ്ട് അഗ്നിഹോത്രാധീന അവശ്യ അനുഷ്ഠേയത്വ തദ്വിരോധ അനധികൃത അനുഷ്ഠേയം ആശ്രമാന്തരം ഇതി ഇമാം മതിം നിരാകുരുതി ഗർഭസ്ഥിവ ദേവ ആശ്രമാന്തരം അപി അനിച്ഛത പ്രതിപത്തവ്യം ഇതി മന്യമാനഹ. പൂർവക്ഷി പറഞ്ഞ എന്താണ്? അഗ്നിഹോത്രാദികൾ അവശ്യ അനുഷ്ഠേയമാണ്, ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. പിന്നെ ആശ്രമാന്തരത്തെക്കുറിച്ചുള്ള കുറിച്ച് അതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അനധികൃത വിഷയമാണ്, അധികാരിയല്ലാത്തവനാണ് സന്യാസ. ഇതാണ് പൂർവക്ഷ. ഇതിനെ നിഷേധിച്ചുകൊണ്ട് സിദ്ധാന്തി ബാദരായണം പറയുന്നത് ഗാർഹസ്ഥ്യം പോലെ തന്നെ പ്രത്യക്ഷമായി സന്യാസത്തെയും നിർദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ കാലം ഇന്നത്തെ കാലമാണ്. ഇതിപ്പോ സന്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ആവശ്യം ഒന്നെന്ന് ചിന്തിക്കും. ഇപ്പോൾ ആര് സന്യസിക്കുന്നവരും വേദത്തിൽ നോക്കിയിട്ടില്ല. ഒരാൾക്ക് ലൗകിക ജീവിതത്തോട് വിരക്തി വന്നു, സന്യാസം അത് തന്നെ സന്യാസം. അതിന് വേദത്തിൻ്റെ ആവശ്യം എന്തെന്ന് ഇന്ന് ചിന്തിക്കും മനുഷ്യൻ. പക്ഷെ അന്നങ്ങനെയല്ല. അന്ന് ഭാഷകാരൻ പറയുന്നത് എന്താണ്? ഇത് വൈദികന്മാരുടെ ഇടയിലാണ് ഇത് ഇതിനെ അംഗീകരിപ്പിക്കേണ്ടത്. അന്ന് വേദപ്രമാണത്തെ അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നവരാണ് വൈദികന്മാർ. അപ്പോൾ ഒരാള് ഒരു ധർമ്മത്തെ ത്യജിക്കുന്നു എന്ന് വെച്ചാൽ അതിന് പ്രമാണമുണ്ടോ? ബ്രഹ്മചര്യത്തെ ഉപേക്ഷിക്കുക, ഗാർഹസ്ഥത്തെ ഉപേക്ഷിക്കുക, വാനപ്രസ്ഥത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉപേക്ഷിച്ച് എങ്ങോട്ട് പോകും? പോകാൻ അടുത്തൊരു സ്ഥാനം. അത് അംഗീകരിച്ചാലേ അത് ശ്രുതി അംഗീകരിച്ചാലേ അത് ഒരാൾക്ക് സ്വീകരിക്കാൻ പറ്റും. അല്ലെങ്കിൽ അവനെന്ത് ചെയ്യും? സമൂഹത്തിൽ നിന്ദ്യനായിത്തീരും. അപ്പൊ സന്യാസി എന്ന് പറയുന്നത് വെറുതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതുകൊണ്ട് സമൂഹത്തിൽ പൂജ്യനായി തീരത്തില്ല. കാരണം ഇതിനെക്കുറിച്ച് ബോധമുള്ള ആൾക്കാർ അത് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ വേദം അനുകൂലിക്കുന്നോ വേദം അതിന് പ്രമാണമാണോ എന്ന് വേദവും സ്മൃതിയും. സ്മൃതി ആയാലും പോരാ, വേദം അത് മുഖ്യം. അതുകൊണ്ടാണ് ഇവിടെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അതിനെ വിദ്വാൻമാരെ കൊണ്ട് അംഗീകരിപ്പിക്കുകയാണ്. അത് ശ്രുതിസമ്മതമാണ്, ധർമ്മത്തിന് വിരോധമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഭാഷകാരൻ ഈ കാര്യത്തിൽ ഇത്രയും ചർച്ച ചെയ്യുന്നത്. ഇല്ലെങ്കിൽ സ്വന്തം നിലതന്നെ ചോദ്യം ചെയ്യപ്പെടും, ഭാഷകാരൻ്റെ നിലതന്നെ. ഈ ഭാഷകാരൻ്റെ നിലയെന്ന് പറയുമ്പോൾ ഭാഷകാരൻ അങ്ങനെയുള്ള പരിവ്രാജകനാണെന്നുള്ളതിന് ഭാഷ്യത്തിൽ ഒരടയാളമില്ല, കഥയിലേ ഉള്ളു. ഭാഷകാരൻ ഒരിടത്തും പറയുന്നില്ല ഞാൻ പരിവ്രാജകനാണെന്ന്, ഒരിടത്തും പറയുന്നില്ല. പരിവ്രാജകനെ കുറിച്ച് ഗ്രഹസ്ഥനെ കുറിച്ചൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. താൻ ആരാണെന്നുള്ളതിനെ കുറിച്ച് യാതൊരു സൂചനയും കൊടുക്കുന്നില്ല. പറയും ഇന്നും ആൾക്കാർ പരിവർജനം ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറയും. ആ കൂട്ടത്തിൽ താൻ പെടുമോ? അതോട്ട് പറയുന്നുമില്ല. അതുകൊണ്ട് അതറിയാൻ വഴിയൊന്നുമില്ല. പിന്നെ നമ്മളതൊക്കെ വിശ്വസിക്കുന്ന കഥകളിൽ കൂടെ വിശ്വസിക്കുകയാണ്. എന്ന് പറയുന്ന അഗ്നിഹോത്രാദീനന്റെ അവശ്യ അനുഷ്ഠേയത്വം അഗ്നിഹോത്രാദികൾ ചെയ്തേ തീരും. തദ്വിരോധ അനധികൃത അനുഷ്ഠേയം ആശ്രമാന്തരം. അതിന് വിരോധം വരുന്നുകൊണ്ട് കർമ്മത്തിന് അധികാരികളായവരാരും തന്നെ സന്യസിക്കത്തില്ല. അന്ധനും പങ്കും അനധികാരികളാണ് ആശ്രമത്തെ സ്വീകരിക്കുന്നത്. ഇത് ഇമാം മതിം നിരാകുരുവതി, ഇതിനെ നിഷേധിക്കുന്നു. ഗാർഹസ്ഥ്യവദേവ ആശ്രമാന്തരമപി, ഗാർഹസ്ഥ്യത്തെ പോലെ തന്നെ ആശ്രമാന്തരം സന്യാസത്തെയും. അനിച്ഛത അപി എന്ന് പറഞ്ഞാൽ ജൈമിനി, അങ്ങനെ ഒന്നിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് സ്വീകരിക്കണം. പ്രതിപത്ത വിമിതി മന്യമാന ആര് ബാധരായണ കുത സാമ്യശ്രുതേഹി. അതിന് ഹേതു പറയുന്നു സാമ്യശ്രുതിയുള്ളത്. ബാധരായണം പറയുന്നു ബാധരായണ അനുഷ്ഠേയം, സന്യാസവും അനുഷ്ഠേയമാണ്. സമാഹ്യ ഗാർഗസ്ഥ്യേന ആശ്രമാന്തരസ്യ പരാമർശ ശ്രുതിദൃശ്യത്തെ പറയുന്നു. ഗാർഹസ്ഥ്യത്തിനെങ്ങനെയാണോ ശ്രുതി പ്രമാണമായത്, തുല്യമായി പരിവ്രജനത്തിനും ശ്രുതി പ്രമാണമാണ്. സമാഹി ഗാർഹസ്ഥ്യേന, ഗാർഹസ്ഥ്യേന സമമാണ്, തുല്യമാണെന്നർത്ഥം. ആശ്രമാന്തരസ്യ പരാമർശ ശ്രുതി, ആശ്രമാന്തരം സന്യാസം. ഇവിടെ എത്രയോ ധർമ്മസ്കന്ധ ഇത്യാദ്യ, എത്രയോ ധർമ്മസ്കന്ധ തുടങ്ങിയ ഭാഗങ്ങൾ. ഇവിടെ പരിവർജനമെന്ന് പറയുന്നതിന് ഇതല്ല, തുടർന്ന് വരുന്ന ഭാഗം ബ്രഹ്മസംസ്ഥോ അമൃതത്വമേതി എന്ന് പറയുന്ന ഭാഗമാണ് പരിവർജനത്തിന് പ്രമാണമെന്നാണ് ഭാഷകാരന്റെ വ്യാഖ്യാനം. യഥാഹ ശ്രുത്യന്തര വിഹിതമേവ ഗർഹസ്ഥ്യം പരാമൃഷ്ടം ഏവം ആശ്രമാന്തരമേതി പ്രതിവിധ. ഇവിടെ എത്രയോ ധർമ്മസ്കന്ധ എന്ന് പറയുന്നിടത്ത് യജ്ഞാധ്യയനം ദാനം എന്നീ ശബ്ദങ്ങളെ കൊണ്ട് എങ്ങനെയാണോ ഗാർഹസ്ഥ്യത്തെ പരാമർശിക്കുന്നത് അതുപോലെ പരിവ്രജനത്തെയും പരാമർശിക്കുന്നുണ്ട്. ഇതായിഹ ശ്രുത്യന്തര വീതമേവ ഗാർഹസ്ഥ്യം, ശ്രുത്യന്തരത്തിൽ വീതമായ ഗാർഹസ്ഥ്യത്തെ പരാമൃഷ്ടം പരാമർശിച്ചിരിക്കുന്ന ഏവമേവ ആശ്രമാന്തരം അഭി, പരിവർജനത്തെയും ഇവിടെ പരാമർശിക്കുന്നുണ്ട് ചാന്തോക്യത്തിൽ. അതിനൊരു ഉദാഹരണം പറയുന്നു. യഥാച ശാസ്ത്രാന്തര പ്രാപ്തയോരേവ നിവീത പ്രാചീന അഭീതയോ പരാമർശ ഉപവീത വിധിവരെ വാക്കി. ഇതൊരു മീമാംസ എന്നൊരു ഉദാഹരണം കൊടുക്കുകയാണ്. ദർശപൂർണമാസ പ്രകരണത്തിലെ ഉപവീത വിധി. ഈ ഉപവീതം എന്ന് പറയുന്നത് യജ്ഞോപവീതം എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണ പ്രയോഗിക്കുന്നത്. പക്ഷേ ദർശപൂർണമാസ പ്രകടനത്തിൽ ആ കർമ്മം ചെയ്യുമ്പം വസ്ത്രം ധരിക്കേണ്ട രീതിയെ കുറിച്ചാണ് പറയും. സാധാരണ വസ്ത്രം ഉത്തരീയം ഇങ്ങനെ മേളിലോട്ട് പൊക്കി കെട്ടുക, നെഞ്ചും മറച്ച്, അല്ലെങ്കിൽ കഴുത്തിൽ കൂടിങ്ങനെ താഴോട്ടിടുക നെഞ്ചും മറച്ച്, ഇത് രണ്ടും ഇതാണ് നിവീതം എന്ന് പറയുന്നത്. ഇത് സാധാരണ യജ്ഞോപവീതം കഴുത്തി കൂടെ ഇങ്ങനെ താഴോട്ടിടും മനുഷ്യകർമ്മങ്ങൾക്ക്, മനുഷ്യരെ സംബന്ധിച്ചുള്ള കർമ്മങ്ങൾ. ഇതിനെയാണ് ഇതിനെ സാധാരണ പറയും. ഇതിടുന്നത് പ്രാചീനാവീതം, ഇടത്തെ കൈ പൊക്കി അതിന്റെ താഴെ കൂടെ ഇടുന്നു പ്രാചീനാവീത്. അപ്പോ ഇതൊക്കെ യജ്ഞോവീതത്തെ സംബന്ധിച്ച് ലോകത്തിലുമുണ്ട്. അപ്പോൾ അത് വിധിവാക്യോടെ കൊടുത്തിട്ടുണ്ട്. നിവേദം മനുഷ്യാണ്, മനുഷ്യകർമ്മങ്ങൾക്ക് നിവേദം. പ്രാചീനാവിധം പിതൃണ്ണം, പിതൃകൾക്ക് കർമ്മം ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഇടത്തെ കൈ പൊക്കിയിടുന്നു. ദേവാന ഉപവീതം, ദേവന്മാർക്ക് വേണ്ടി ഉപവീതം. ഇതാണ് വാക്യം. ഈ വാക്യത്തിൽ എന്താ ചെയ്യുന്നത്? ഇവിടെ വാസ്തവത്തിലൂടെ മറ്റു രണ്ടും പറയേണ്ട കാര്യമില്ല. ദർശപൂർണ്ണ മാസയാഗം എന്ന് പറയുന്നത് ദേവന്മാരുദ്ദേശിക്കുന്ന യാഗമാണ്. അവിടെ ഇത് മൂന്നും കൂടെ പറയേണ്ട കാര്യമില്ല. നിവീതം മനുഷ്യാണാം, പ്രാചീനാവീതം, പിതൃണാം, ഉപവീതം, ദേവാന ഉപവീതം പറഞ്ഞാൽ മതി. ഇവിടെ വാസ്തവത്തിൽ ഉപവീതം വിധിച്ചിരിക്കുകയാണ്, പക്ഷെ മറ്റു രണ്ടെണ്ണത്തിനെ കൂടെ ഇവിടെ അനുവാദം ചെയ്ത് വിധിച്ചിരിക്കുന്നു. അതിനൂടെ പറഞ്ഞിട്ടിത് വിധിച്ചു ഇതുപോലെ. അതുപോലെയാണ് സമാഹി ഗാർഗസ്ത്യേന ആശ്രമാന്തരസ്യ പരാമർശ ശ്രുതി. യഥാഹ ശ്രുത്യന്തരവീതമേ ഗാർഹസ്യം പരാമൃഷ്ടമേവ ആശ്രമാന്തരമപി. ഗൃഹസ്ഥാശ്രമത്തിലൂടെ പറയും, മറ്റാശ്രമങ്ങളെ കൂടി പരാമർശിക്കുന്നു എന്നാണ്. ആ പരാമർശിക്കുന്ന കൂട്ടത്തിൽ പരിവ്രജനവും വരും. ഏതുപോലെ യഥാജ ശാസ്ത്രാന്തര പ്രാപ്തിയോഹ നിവീത പ്രാചീനവീതോ. നിവീതവും പ്രാചീനവീതവും പിതൃകർമ്മത്തിൽ ചെയ്യേണ്ടതും മനുഷ്യകർമ്മത്തിൽ ചെയ്യേണ്ടതുമായ നിവീത പ്രാചീനവീതങ്ങളെ ഉപവേദ വിധിയിൽ പരാമർശിക്കുന്ന പോലെ, ദേവകർമ്മത്തിൽ അതിനെ പരാമർശിക്കുന്നത് പോലെയാണ് എന്നുവെച്ചാൽ അതിൻ്റെ സാങ്കേതികമായ വ്യാഖ്യാനം. വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ. ഇവിടെ ശ്രുത്യന്തരവീതമായ ഗാർഹസ്യത്തെ പരാമർശിക്കുന്നു. അതുപോലെ ആശ്രമാന്തരത്തെയും പരാമർശിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു യുക്തി പറയണം വേദത്തിൽ നിന്ന് തന്നെ. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ അനുവാദം വിധിപൂർവകമാണ് എന്നാണ്. ഉപവീത വിധി പൂർവകമാണ് അനുവാദം. അനുവാദം ചെയ്തിരിക്കുന്നത് വിധിയുടെ സന്ദർഭത്തിൽ അനുവാദം ചെയ്തിരിക്കുന്നു. അപ്പോ ഈ പറയുന്ന ത്രയോ ധർമ്മസ്കന്ധ എന്ന് പറയുന്നിടത്ത് മറ്റ് ശ്രുതികളിൽ പറഞ്ഞിരിക്കുന്ന ആശ്രമങ്ങളെയും ഇവിടെ പരാമർശിക്കുന്നു. ഇതാണ് പറയുന്നത്. പക്ഷെ അവിടെ മുഖ്യമായി പറയുന്നത് ഗാർഹസ്ഥ്യമായിക്കോട്ടെ, ഗാർഹസ്ഥ്യമാണെങ്കിലും മറ്റുള്ളടത്ത് പറഞ്ഞിരിക്കുന്ന ആശ്രമങ്ങളെയും പരാമർശിക്കുന്നുണ്ട്. അതിന് പരിവ്രജനവും വരും. ഏതുപോലെ ഉപവീത വിധിയിൽ നിവീത പ്രാചീന അവീതങ്ങളെ പരാമർശിക്കുന്നു പോലെ. മീമാംസയുടെ നിയമങ്ങളനുസരിച്ച് വ്യാഖ്യാനിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അല്ല വേദം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കണ്ണടച്ച് വ്യാഖ്യാനിച്ച മറ്റുള്ളവർ അംഗീകരിക്കത്തില്ല. അപ്പം നിങ്ങളങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെന്താ പ്രമാണം? പ്രമാണം എല്ലാം ജീമിനിയുടെ ന്യായങ്ങളിൽ തന്നെ സ്വീകരിക്കുന്നു. പക്ഷെ അർത്ഥം പറയുമ്പോൾ മാത്രമേ സ്വന്തം അർത്ഥം പറയും. വ്യക്തികളുടെ ന്യായങ്ങളെല്ലാം ജൈമിനിയുടെ ന്യായങ്ങളെല്ലാം മീമാംസ ന്യായങ്ങളെല്ലാം ഭാഷകാരനെ സ്വീകരിക്കുന്നു. അത് സ്വീകരിച്ചില്ലെങ്കിൽ അന്നുള്ള ആൾക്കാർ അത് അംഗീകരിക്കത്തില്ല. അതുകൊണ്ടാണ് അതിനനുസരിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗൃഹസ്ഥാശ്രമത്തെ പറയുന്നുണ്ട്, പക്ഷേ മറ്റാശ്രമങ്ങളെയും പരാമർശിക്കുന്നുണ്ട്. എന്നർത്ഥം. തസ്മാ തുല്യം അനുഷ്ഠേയത്വം ഗാർഹസ്ഥ്യന ആശ്രമമാണ്. അതുകൊണ്ട് ഗാർഹസ്ഥ്യം എങ്ങനെയാണോ അനുഷ്ഠേയമായിരിക്കുന്നത്, അതുപോലെ മറ്റ് ആശ്രമങ്ങളും അനുഷ്ഠേയമാണോ എന്നിവിടെ പരാമർശിക്കുന്നു എന്നാണ്. എങ്ങനെയാണ് ഉപവീതം അനുഷ്ഠേയമായിരിക്കുന്നത്, അതോടൊപ്പം മറ്റ് രണ്ടും അനുഷ്ഠേയമായിരിക്കുന്നത് പോലെ ഗാർഹസ്ഥ്യം അനുഷ്ഠേയമാണെങ്കിൽ മറ്റാശ്രമങ്ങളും അനുഷ്ഠേയമാണോ. ഇത് സിദ്ധാന്തം ബാധരായണുണ്ട്.